ജനറൽ ശരത് പവാർ, ദൈ ജനറൽ ശരത് പവാറുടെ ഫീൽഡ് മാർഷൽ ചെയ്യുന്നത് നമ്മളെ ജനതാവ് മിസ്റ്റർ ലക്ഷകാണ് മരിച്ച വീരമായിട്ട് ഫീൽഡ് മാർഷൽ ചെയ്യല ചെയ്യുന്നത് അഭിയാൻ ഈ തമിഴ് ദേശപാലന സർക്കാരോട് കാട്ടുകാരി പൊതുസമാവതീല ചെയ്യുന്നത് സംബന്ധം കഥാകാരനെ വെടക്കുന്ന ഏതായി അഭി തമിഴ് ജനതാവ് ഹരി ദുഃഖം വേദനാവേ ഇല്ല.